അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. അത്ര സത്കർമ്മ കർത്തവ്യമിതി അശരീരഗിര ഉക്തം, ആകാശവാണ്യ കിമപി ഉക്തം ഭവതി, കിം തത് സത്കർമ്മ കർത്തവ്യമിതി തത് സാധനം ദയയാ ഉച്യതാം തഥാ ച കഥം അനുഷ്ഠേയം, സത്കർമ്മ കഥം അനുഷ്ഠേയം ഭവതി ഇതി താവത് സവിസ്തരം ഭവന്തഃ പ്രബ്രുവന്തു.